ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാ. മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തിൽ നിൻ മുന്നിൽ ആടാ. ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാ. മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തിൽ നിൻ മുന്നിൽ ആടാ. നാഥ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാ. സർവാഭരണ വിഭൂഷിതയാമിൻ ചൂടാരത്നമെടുക്കൂ. സർവാഭരണ വിഭൂഷിതയാമിൻ ചൂടാരത്നമെടുക്കൂ. നിൻവിരിമാറിലെ വനമാലയിലെ വിശോ മലരിന് എതിരേപ്പു നിത്യ തപസ്വിനിയാമിൻ മംഗളനാദം കേൾക്കാനുണരു. വസന്തം വീതുമ്പും ചിലമ്പിൻ തിരയിളകീരമ്പും ലയത്തിൽ തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാ. വീണാലോല തരംഗിണി പോലും ശോകാകുലമല്ലോ. വീണാലോല തരംഗിണി പോലും ശോകാകുലമല്ലോ. ഉന്മാദിനിയ നിന്നെ തേടുമെൻ ജീവാത്മാവിനെ എതിരേക്കു. എന്റെ തമോമയ ജീവിത സന്ധ്യാദീപാരാധനയായി നിനക്കായി ജ്വലിക്കും വിളക്കിൻ മിഴിമുനകൾ ഉലഞ്ഞു കൃദന്തം തുളുമ്പി. നാഥ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാടാ. മിഴിനീരിലൊഴുകുമീ സ്നേഹമനോരഥ വേഗത്തിൽ നിൻ മുന്നിൽ ആടാ. നാഥ നിൻ ഗന്ധർവ മണ്ഡപം തന്നിൽ ഞാൻ ഭഗ്നപാദങ്ങളാൽ നൃത്തമാട.